ചായ കടക്കാരാ നിങ്ങളുടെ ചായേല് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാൽ പൈസ ഞാൻ തരില്ല. ചായ കടക്കാരാ നിങ്ങളുടെ ചായേല് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാൽ പൈസ ഞാൻ തരില്ല. ചായ വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാൽ പൈസ ഞാൻ തരില്ല. ചായ കടക്കാര നിങ്ങളുടെ ചായേല് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാൽ പൈസ ഞാൻ തരില്ല. ചായ കടക്കാര നിങ്ങളുടെ ചായേല് മധുരമില്ല. ബോംബെ പട്ടണം മുഴുവൻ കാണാം. ചായ കടക്കാരാ നിങ്ങളുടെ ചായേല് മധുരമില്ല, വെള്ളത്തിന് ചൂട്.